പ്രവൃത്തി, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ പറയുന്നത് ആ പ്രവൃത്തി അതി ചെയ്തു എന്ന് പറയും. മറിച്ചെന്തർത്ഥം വരണം? ആ ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്നുള്ള അർത്ഥമേ വരാവും. അല്ല, ആ പ്രവൃത്തി അതി. ഇനി വേറൊരു ഉദാഹരണം പറയാം, കുറച്ചുകൂടെ മനസ്സിലാക്ക. യാഗ ശ്രുതോ വിഹിത എന്നൊരാൾ പറയുന്നു. യാഗ ശ്രുതോ വിഹിത, യാഗം ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ട്. ഇത് മലയാളത്തിലേക്ക് എങ്ങനെ തർജ്ജമ ചെയ്യണം? യാഗം ചെയ്യണമെന്ന് ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ട് എന്ന് പറയും. മലയാളത്തിൽ തർജ്ജമ ചെയ്യും, യാഗം ചെയ്യണമെന്ന് ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിയായ മലയാള തർജ്ജമ. ഇനി ഒരാൾ അതിനെ തർജ്ജമ ചെയ്യണം, എന്താണോ ശ്രുതിയിൽ യാഗം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിപരീതാർത്ഥം കിട്ടും. അങ്ങനെ ശ്രുതി എന്ന് പറയുന്നത് എന്തെങ്കിലും പുസ്തകമോ പാട്ടോ എന്തോ ആയിക്കോട്ടെ, അതില് എന്ത് ചെയ്യണം? യാഗം ചെയ്യണം. നമ്മൾ ഹോമം കൊണ്ടെത്തി യാഗം ചെയ്യുന്ന പോലെ അതില് യാഗം ചെയ്യണമെന്ന് ഒരർത്ഥമുണ്ട്. നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്നിടത്ത് അങ്ങനെ ഒരു അർത്ഥപ്പെശകുണ്ട്. അങ്ങനെ പറയുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു അർത്ഥം ധരിക്കാം. ഇനി സംസ്കൃതം ശരിക്ക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ അർത്ഥം ധരിക്കത്തില്ല. പക്ഷെ ഒരു മലയാളിയോട് പറയുകയാണ്, മലയാളി ചോദിക്കുകയാണ് യാഗത്തെ കുറിച്ചൊരു സംശയം ചോദിക്കുമ്പോൾ, ഇതാണ് ശ്രുതിയിൽ യാഗത്തെ ചെയ്യണം അല്ലെങ്കിൽ വിധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിയിലാണ്, ആധാര ശ്രുതിയാണെന്ന് പറയുന്നുണ്ട്. സപ്തമിക്ക് ആധാര അർത്ഥമുണ്ട്. അപ്പൊ യാഗത്തിന്റെ ആധാരം ശ്രുതിയാണ്, ആ സപ്തമിയുടെ അർത്ഥമാണ് അവിടെ വരുന്നത്. യാഗത്തിന്റെ ആധാര ശ്രുതിയാണെന്ന് ഒരാൾക്ക് തോന്നും, ശ്രുതിയിൽ യാഗത്തെ വിധിച്ചു എന്ന് പറയും. സംസ്കൃതത്തിൽ ആ പ്രശ്നം എന്തുകൊണ്ട്? അവിടെ ആ വിധിക്കുന്നതിന് ആധാരമാണ് എന്ത്? ശ്രുതി. അതാണ് ശ്രുതിയെ വിധിയോട് അന്വയിക്കുന്നത്. വിധിക്കുന്നതിന് ആധാരം എന്ത്? വിധിക്കുന്നതിന് പ്രമാണമാണെന്ത് ശ്രുതി. അപ്പൊ എപ്പോഴും വിധി അതിനോട് അന്വയിക്കണം. വിധി അതിനോട് അന്വയിക്കുന്നു ശ്രുതിയോട് അല്ലെങ്കിൽ സ്മൃതിയോട്. അതാണ് പ്രമാണം. അത് കൃത്യമായി മനസ്സിലാക്കണം. പ്രവൃത്തിയോട് അന്വയിക്കരുത്. പ്രവൃത്തിയോട് അന്വയിച്ചു കഴിഞ്ഞാൽ ശ്രുതിയിൽ പ്രവൃത്തി എന്ന് വരും. വിധിയോട് അന്വയിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ ശ്രുതിയിൽ വിധിച്ചിരിക്കുന്നു എന്ന് വരും. ഇപ്പൊ സാധാരണ ഭാഷാ പ്രയോഗത്തിൽ സംസ്കൃതം ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം വരും. ഏത് ശബ്ദം അതിനോട് അന്വയിക്കണം, അന്വയിച്ച എന്റെ അർത്ഥമാണ് വരുന്നത്, ഈ കാര്യമാണ് പറയുന്നത്. എന്തായാലും ശരി, സച്ചിദാനന്ദ സ്വാമി തീർത്ഥാടന സമ്മേളനത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഒരു വാക്യം പറഞ്ഞത് ഒരു മണിനാദം പോലെ. എന്തുകൊണ്ട്? അത് തുറന്നിങ്ങനെ എത്ര ഞാൻ ഇന്നലെയും ഇങ്ങനെ നോക്കിയത് ശ്രദ്ധിച്ചു. വെള്ളാപ്പള്ളി എന്ത് സമരപ്പിക്കാണ്? എന്ത് പറഞ്ഞു? അങ്ങനെ സംഭവിച്ച അവരുടെ രാഷ്ട്രീയം, അതവരുടെ രാഷ്ട്രീയം വേണ്ടി അത് അതവര് പറയുന്ന ഷർട്ട് ഇടുന്ന കാര്യത്തെ സംബന്ധിച്ചായിരിക്കില്ല, സനാതന ധർമ്മത്തിന്റെ കാര്യത്തിലായിരിക്കും. ഞാൻ കണ്ടില്ല അത്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഓ അത് ശബരിമല നമുക്കറിയാൻ വേണ്ടിയിട്ടില്ല. ശബരിമല സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. ഇപ്പോഴത്തെ വിവാദം അത് അവരുടെ രാഷ്ട്രീയം. കാരണം ബി ജെ പി രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരല്ലേ. അതില് അതാണ് പറയുന്നത്. ഇപ്പൊ അതെന്ത് ചർച്ചയായി മാറി? രാഷ്ട്രീയ ചർച്ചയായി മാറി. അതേസമയം ഈ പറയുന്ന തുഷാറിന്റെ പാർട്ടി നാളെ ആരെ പിണറായി വിജയന്റെ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് പറയും? കേരളമെന്ന് പറയും. ഇപ്പൊ ഈ സംഗതികൾ രാഷ്ട്രീയ, അതിന് ഇതിനൊരു ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രശ്നം വരുന്നുണ്ട്. ഇത് ഇങ്ങനെ വളർന്നു വളർന്നു പോകുന്നതിന്റെ ഒരു പ്രധാനമായ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശിവരിമഠത്തിന്റെ പ്രസിഡന്റ്, അപ്പോ പ്രസിഡന്റ് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അന്തിച്ചർച്ച അതിന് ചാനലുകാർ വിളിക്കുമ്പോൾ പോയിരിക്കാൻ പാടില്ല. അത് ശിവരിമഠത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. അത് പാടില്ല. അങ്ങനെ അന്തിച്ചർച്ചകളിൽ പോയി അഭിപ്രായം പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അതായത് ഈ മഠത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു സന്യാസിയെ, പിന്നെ മഠത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രസിഡന്റിനൊരു സമൂഹ റെസ്പെക്ട് കൽപ്പിക്കുന്നു. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇപ്പൊ ഈ സാധാരണ രാഷ്ട്രീയക്കാർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാർക്കൊന്നും അങ്ങനെ ഒരു റെസ്പെക്ട് കിട്ടത്തില്ല. സമൂഹത്തിൽ ഒരു ബഹുമാന്യത, ആ റെസ്പെക്ട് എല്ലാവർക്കും കിട്ടൂല. ശിവരിമഠത്തിന്റെ പ്രസിഡന്റാണ്, സന്യാസിയാണ്, ആ ഒരു ബഹുമാനം വെള്ളാപ്പള്ളിക്കോ തുഷാറിനൊന്നും കിട്ടത്തില്ല. അപ്പോ വൈകുന്നേരത്തെ ഈ അന്തിച്ചർച്ചയിൽ പോയി അഭിപ്രായം പറഞ്ഞ സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്പെക്ട് പോവും. എന്തുകൊണ്ട്? അന്തിച്ചർച്ച നടത്തുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കാനും ചാനലുകൾ തമ്മിലിപ്പോ ഭയങ്കര മത്സരമാണ്. മലയാളം ചാനലിനും ഏഷ്യാനെറ്റും ന്യൂസ് 18ഉം 24ഉം റിപ്പോർട്ടറും ഇവർ തമ്മിലാണ് ഭയങ്കര മത്സരം. പിടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം പുറത്തു കൊണ്ടുവന്ന് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതിന് അപ്പുറം എവർക്ക് ഇവിടെ ഉടുപ്പൂറുണ്ടോ ഉടുപ്പൂറുണ്ടേ കേറണോ കേറണ്ടേ എന്ന് ഇവരുടെ വിഷയമേ അല്ല. അതൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. അവർക്ക് ചാനൽ റേറ്റ് കൂട്ടും. അപ്പോ ഒരു ഇങ്ങനെ വളരെ പൂജനീയനായിരിക്കുന്ന ഒരു സ്വാമിയെ കൊണ്ടുവന്നിട്ട് അന്തിച്ചർച്ചയിൽ പങ്കെടുപ്പിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ വിജയമാണ്. കൂടുതൽ പേര് ചാനൽ, പിന്നെ തുടർ ചർച്ച വരും, ചാനൽ കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്താണ്, ശിവേരിയുടെ പ്രസിഡന്റ് സന്ധ്യയ്ക്ക് ഇരുന്നു കൊണ്ട് ചാനലുകാർ ഫോൺ ചെയ്യുമ്പോൾ അവിടെ ചെവിയില് മറ്റേ സാധനവും കുത്തിക്കൊണ്ട്, ഈ സാധനം പാട്ട് കേൾക്കുന്ന സാധനം ഉണ്ടല്ലോ അതും കുത്തിക്കൊണ്ട് അവിടെ പോയിരുന്ന് അഭിപ്രായം പറയുക. ഇവര് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോവുക, പിന്നെ ഉടനെ അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ എന്താണ് ഇതിന് കൗണ്ടർ ചെയ്യാനായിട്ട് അവർ വേറെ ആൾക്കാരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് മനഃപൂർവ്വം. സച്ചിദാനന്ദ സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞ അതിനെ ഖണ്ഡിക്കാൻ അവിടെ ആളിരുത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ കോലാഹലം ഉണ്ടാക്കുക, ശബ്ദ കോലാഹലം ഉണ്ടാക്കുക എന്നുള്ള കവിഞ്ഞ്. അതിന് യാതൊരു ആത്മാർത്ഥിയുള്ള പരിപാടിയാണ്. ഇത് ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ബിസിനസ്സാണ്. എന്തുകൊണ്ട് ചാനലിന് എന്തിനാ റേറ്റിംഗ് കൂട്ടുന്നത്? എന്തിനാ? അതായത് ചാനലിന്റെ റേറ്റിംഗ് നോക്കിയിട്ടാണ് ആൾക്കാർ പരസ്യം കൊടുക്കുന്നത്. മൂല്യമുള്ള കൂടുതൽ വരുമാനമുള്ള പരസ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതിനാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. ഏഷ്യാനെറ്റിനാണ് ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. ഏഷ്യാനെറ്റിനാണ് കൂടുതൽ നല്ല പരസ്യങ്ങൾ, കാശ് മുടക്കിയ പരസ്യങ്ങൾ അതിനെ കിട്ടും. ആ റേറ്റിംഗ് അനുസരിച്ച് ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന ഓരോ ആഴ്ചയും അവര് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പരസ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, പരസ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ ബാർക്ക് റേറ്റിംഗ് വെച്ച്. ഓരോ ആഴ്ചയും അത് മാറിക്കൊണ്ടിരിക്കും. എത്ര പോയിന്റ് വ്യത്യാസം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഏഷ്യാനെറ്റ് 15 പോയിന്റ് മേളിലാണ്, ഏറ്റവും മേളിൽ. ഈ 15 പോയിന്റ് മേളിൽ എന്ന് വെച്ചാൽ അവരുടെ പരസ്യത്തിന് അത്രയും വരുമാനം കൂടും. ഇവരും ബിസിനസ്സാണ്. ഏഷ്യാനെറ്റിന്റെ ചാനലില് ഒരു വലിയ പങ്കുള്ള ആളാണ് ആര്, BJP സ്ഥാനാർത്ഥിയായിരുന്ന ആള്. പക്ഷെ ഏഷ്യാനെറ്റ് എന്താണ്, BJP എതിരാണ്. എന്തുകൊണ്ട്? ബിസിനസ്സാണത്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. പുള്ളി പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെട്ടില്ല, അത് അവര് നടത്തുകയാണ്. എന്തുകൊണ്ട്? പുള്ളിക്ക് ബിസിനസ്സാണത്, വരുമാനമാണത്. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെന്ന് ഇവരുടെ ഈ റേറ്റിംഗ് കൂട്ടാനും കുറയ്ക്കാനും ചെന്ന് ഓരോ ചാനലുകാരും വിളിക്കുന്നിടത്ത് നിന്ന് തല വെച്ചു കൊടുക്കുക, അഭിപ്രായം പറയുക. മീഡിയ വണ്ണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് അത്. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പൂർണ്ണമായും BJP രാഷ്ട്രീയത്തിനെതിരാണ്. BJP രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു ചാനലാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഏതാണല്ലോ. പിന്നെ അവരോട് അനുകൂലിച്ച് നിന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ട്, പിണറായി എതിർക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പിണറായിക്ക് എതിരാണ്. അപ്പൊ അതൊരു രാഷ്ട്രീയ ചാനലാണ്. അപ്പൊ നല്ലതോ ചീത്തയെന്നുള്ളതൊന്നും ഇതിനകത്തില്ല. ഇവരോരോ രാഷ്ട്രീയ ഏതാണ് നല്ല ചാനൽ, ഏതാണ് മോശം ചാനൽ, അങ്ങനെയൊന്നുമില്ല. ഓരോ രാഷ്ട്രീയ ചാനലിലും ബിസിനസ് ഇതൊക്കെ അനുസരിച്ചാണ്. ഏത് ചാനലായാലും എന്താണ് ഇപ്പൊ എന്താണ് ജനം ചാനൽ നല്ലതാണോ? അത് BJP സപ്പോർട്ട് ചെയ്യുന്നു അത്രേ തന്നെ. അധികം ഇനി വേറൊന്നുമില്ല, അവരുടെ രാഷ്ട്രീയം. അങ്ങനെ അവർ റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്നു, മറ്റവർ അവരുടെ ഇതിൽ റേറ്റിംഗ് കൂട്ടാൻ നോക്കുന്നു. അത്ര ഒരു കിടമത്സരം നടക്കുന്നിടത്ത് പോയി ശിവഗിരിയുടെ പ്രസിഡന്റ് എന്താണ് സമൂഹത്തിൽ ബഹുമാനമുള്ള ഒരാൾ പോയി അതിനഭിപ്രായം പറയാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. എന്ത് ചെയ്യണം? ശിവഗിരിയിൽ പത്രസമ്മേളനം വിളിച്ച് ശിവഗിരി ഇരുന്നുകൊണ്ട് അവരവിടെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വന്നിരുന്ന് അതിന് മറുപടി പറയാം. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ മാലപ്പടക്കം പെട്ടും പോലെ ഇതിനും വിവാദമാക്കാൻ ശ്രമിക്കുന്ന ചാനലുകൾക്ക് മറുപടി പറയാൻ പോകുന്നിടത്തല്ലേ പ്രശ്നം വരുന്നു. അത് പോകാതിരുന്ന പ്രശ്നമില്ലല്ലോ. സച്ചിദാനന്ദ സ്വാമി പറയുന്നതായിട്ട് എന്താണ്, വെള്ളാപ്പള്ളി എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പറയാൻ സച്ചിദാനന്ദ സ്വാമിക്ക് എന്താ അവകാശം? വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്ക് തോന്നി പറയും. ഇതൊക്കെ ബുദ്ധി ഇല്ലാതെ വിവരമില്ലാതെ പറയുന്നത്, ഞാനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടില്ല ഇത് പറയുന്നത്. വെള്ളാപ്പള്ളിക്ക് പറഞ്ഞുകൂടി, ഞാൻ ആളാവാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. സച്ചിദാനന്ദ സ്വാമി പറയുന്നത് കേട്ടോ, ഞാൻ ആളാവാനായിട്ട് പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പരസ്യമായി പറയാൻ പാടുണ്ടോ? അതാണിപ്പോ അവര് നേരെ തിരിച്ചു പിടിച്ചത്. വെള്ളാപ്പള്ളിക്ക് എതിരായി പറഞ്ഞ അവരും ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ഒരു ചെയിൻ പ്രോസസ്സായി കൊണ്ടു നടക്കുന്ന അതൊക്കെ എന്താണ്, ധർമ്മസംഘത്തിൽ തന്നെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു അഭിപ്രായം പറയാണ്ട് ഇവിടെ എന്താണ് ആൾക്കാരെ വിളിച്ചിരുത്തി. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ കൊച്ചു വർത്താനം പറയല്ല, ഒരു പത്രസമ്മേളനത്തിന് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയാനുള്ളത് തയ്യാറാക്കി പരിശോധിച്ച് വരുന്ന പത്രക്കാർക്കെല്ലാം വിതരണം ചെയ്യുക, മനസ്സിലായോ? എന്നിട്ട് മറുപടി പറയുന്നത് കൃത്യമായി ഇത്ര ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയും. മറുപടി വിവാദം ഉണ്ടാകുന്ന ചോദ്യമാണെങ്കിൽ ആ മറുപടി ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. അങ്ങനെയാണ്. ആ ഒരു നിലയിൽ നിൽക്കണം. അല്ലാതെ ഇത് രാഷ്ട്രീയക്കാരെയല്ല. ഇപ്പൊ നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തുന്നുണ്ട്, എന്തുകൊണ്ട് നടത്താത്ത? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, പല ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഉയരാത്തുള്ള കാര്യം ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയാൻ പോയാൽ വീണ്ടും ചോദ്യം വരും, പ്രശ്നമാവും. അപ്പൊ എന്ത് ചെയ്യുന്നു, പുള്ളി ബുദ്ധിപൂർവമായിട്ട് പത്രസമ്മേളനം ഒഴിവാക്കി, ഇലക്ഷന്റെ പ്രസംഗം മാത്രമേ. ഇലക്ഷന്റെ സമയത്ത് എന്ത് പ്രസംഗിച്ചാലും പ്രശ്നമില്ല, എല്ലാവരും എന്തെങ്കിലും പ്രസംഗിക്കുന്നു. അവിടെ ആരും ചോദ്യം ചോദിക്കില്ല, പുള്ളി വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബുദ്ധിയുള്ള ആളാണല്ലോ, അത് സംശയമൊന്നും. ബുദ്ധിയും കഴിവാണല്ലോ, അത് വേറെ. ഞാൻ രാഷ്ട്രീയം ഉണ്ടോ പറയും. അപ്പോ ആ അതുപോലെ എന്താണ് ശിവഗീതി എന്ന് പറയുന്നത്, പ്രസ്ഥാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ എന്നാലും നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. ശിവഗിരിയിലിരുന്ന് കൃത്യമായ രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തി നമുക്ക് പറയാനുള്ള എഴുതി കൊടുത്ത് നാലോ അഞ്ചോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, അത്രേ പറയത്തുള്ളൂ. നിങ്ങൾ പിന്നെന്താണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ്, വിദേശകാര്യ മന്ത്രി, ഇവരൊക്കെ പത്രസമ്മേളനം നടത്തുന്ന കണ്ടിട്ടുണ്ടോ? വിദേശകാര്യ വകുപ്പൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആള് അവർക്ക് പഠിപ്പും വിവരമുള്ളവരാണ്. പത്രക്കാരുടെ പേര് പറഞ്ഞ് അവർ വിളിക്കുകയാണ്, ഒരാളുടെ പേര് വിളിക്കുക, അയാൾ ചോദ്യം ചോദിക്കുക. അത്രേ അനുവദിക്കും, അല്ലാതെ എല്ലാവരും കയറി ഓരോരുത്തരും പേര് വിളിക്കും, ആ പേര് വിളിക്കുന്നവർ ചോദ്യം ചോദിക്കും. അത് ബുദ്ധിയുള്ളവരാണ് അവർ പറയുന്നത്. ഇപ്പൊ അത് മറുപടി പറയാറായിട്ടില്ല, വിവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയത്തില്ല. ചോദ്യം മുമ്പേ കൊടുക്കും. ഒരു ദിവസം ജയശങ്കർ പത്രസമ്മേളനം നടത്തുന്നതാണ്. അപ്പൊ ജയശങ്കർ അത് ഇന്ത്യയിൽ വെച്ചല്ല, യു എന്നിൽ വെച്ചാണ് ജയശങ്കർ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് ഒരാളെന്തോ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ എന്താണ് ചോദ്യം ചെയ്യാൻ ഓർക്കുന്നത്? അതിനെ തുടർന്ന് വീണ്ടും അയാളുടെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എ ഡിബേറ്റ്, ദിസ് ഇസ് ക്വസ്റ്റ്യൻ ആൻസർ. എന്നുവെച്ചാൽ നമ്മൾ തമ്മിൽ ഡിബേറ്റ് നടത്തുകയല്ല, ചോദ്യോത്തരമാണ്. പത്രക്കാരൻ നിശബ്ദനായി. അങ്ങനെ ഒരു ഇതൊക്കെ വേണം. ഇതൊരു ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി, വെറുതെ ഒരാവശ്യം ഉണ്ടാകാൻ എസ് എൻ ഡി പി ധർമ്മസംഘമായിട്ടൊരു അകർച്ച ഉണ്ടാക്കി. സ്വാമിക്കാണെങ്കിൽ ആ ബോധമില്ല സ്വാമി വിചാരിക്കുന്ന ചാനലൊക്കെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ എന്തോ വലിയ അംഗീകാരം കിട്ടുന്നു എന്നല്ല. സ്വാമി അവിടെയൊക്കെ എന്താണ് സ്വാമി സ്വാമി അവിടെയൊക്കെ അവകാശനാക്കിയാണ്. ശരിക്കും അങ്ങനെ ഒരു ഗൗരവമായ പ്രസംഗം നടത്തുമ്പം തന്നെ ആ പ്രസംഗം എഴുതി വായിച്ചു. അതായത് ഒരു സദസ്സിൽ, നമ്മൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ പിന്നെ അവിടെ ഏതെങ്കിലും വിശിഷ്ടമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗവർണറോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അങ്ങനെയൊക്കെയുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രസംഗം എഴുതിയേ വായിക്കാം. എന്നുവെച്ചാൽ അവിടെ ഒരു അബദ്ധം നമ്മളെ വായിന്ന് വീഴാൻ അവിടെ എഴുതി അങ്ങനെ വായിക്കും. പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെല്ലാം ഇപ്പൊ പിണറായി വിജയൻ ഇവിടെ എന്തായാലും എഴുതിയ വായിച്ച് ആൾക്കാർ വിചാരിക്കുന്നതെന്നാണ് ഇയാൾക്ക് പ്രസംഗിക്കാറില്ല, അയാൾ എഴുതി കൊടുത്ത വായിച്ചത് വെട്ടിത്തവണു. എന്തുകൊണ്ട്? അയാൾക്ക് പ്രസംഗിക്കാറിയാൻ വയ്യാത്ത അയാളുടെ തൊഴിലാണ് പ്രസംഗം. പിന്നെ എന്തുകൊണ്ട് എഴുതി കൊടുത്ത് വായിക്കുന്നു? അത് അവിടെ എന്താ വിഷയം ഉന്നയിക്കേണ്ടതെന്ന് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി എന്ത് പ്രയോജനം ചെയ്യും ഇത്രയും ജനം കണ്ടോന്ന് പറയുമ്പോഴെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ അബദ്ധത്തിൽ ചെയ്യുന്നതൊന്നുമില്ല. അത് എന്താണ് പ്രഭാവർമ്മ എഴുതി കൊടുത്തതാണ് തന്നായി മറ്റവരല്ല എഴുതി ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വരുമെന്ന് പറയുന്നത് അതൊന്നുമല്ല. അതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ്. അതുപോലെ നമ്മള് കുറച്ചുകൂടി ഈ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ആളിന് കുറച്ചുകൂടി ഗൗരവം വേണമെന്ന് ഞാൻ പറഞ്ഞതായിട്ടൊന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? ഈ ചാനൽ ചർച്ചയില് എന്താണ് വഴക്ക് കൂടുന്നവരുടെ ഇടയിൽ പോയിരുന്ന് ശിവേരിയുടെ പ്രസിഡന്റ് അഭിപ്രായം വേണ്ട ഇവിടെ പറയണം. കൂടുതൽ ചോദ്യം വന്നാൽ അത് തന്നെ ഇങ്ങോട്ട് വരാൻ പറയും. ഇത്രയേ ഉള്ളൂ പറയാൻ അതിനെ കുറിച്ച്. ശബരിമലയില് സ്ത്രീ എന്താണ് കയറണോ കയറണ്ടേ എന്ന കാര്യത്തിൽ ശിക്ഷാൻ സ്വാമിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഗുരുവിന്റെ ഒരു വഴിയിൽ നിന്നുകൊണ്ട് ശിക്ഷാൻ സ്വാമിക്ക് അഭിപ്രായം പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പറയുമ്പോ ഇതുപോലെ എന്താണ് മറ്റുള്ളവർ ഉടനെ എതിർത്ത അഭിപ്രായം പറയും. അത് വരുമ്പോ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള പരിഭവമായിട്ട് പിന്നെ മുമ്പോട്ട് പോകരുത്. അവിടുത്താണ് ഇവിടെ പ്രശ്നം വന്നത്. വെള്ളാപ്പള്ളിക്ക് എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുള്ളൂ. വെള്ളാപ്പള്ളിക്ക് പറഞ്ഞാലെന്ത്? ഗുരുവിന് കൊടുക്കുന്ന ബഹുമാനം അവരാരെങ്കിലും സജ്ജാനന്ദ സ്വാമിക്ക് കൊടുക്കത്തില്ലല്ലോ. നമ്മൾ അഭിപ്രായം പറയാൻ പോകുമ്പം ഞാനെന്താ പുറത്ത് പിന്നെ ഇറങ്ങി ഒരു പ്രഭാഷണം നടത്തിയോ ഫേസ്ബുക്കിൽ എഴുതിയോ ഒന്നും ചെയ്യാത്ത എന്താണ്? എന്താ ഈ സംഭാഷണം പുറത്തു വിടരുതെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാം. തന്തയ്ക്ക് വിളിക്കും, എനിക്കത് കേൾക്കാൻ പറ്റും. ആ മരിച്ചു പോയി. പുള്ളി എന്തിനാ ഞാനായിട്ട് പറയിപ്പിക്കും? നമ്മളൊരു ഗുണമോ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്തിട്ടില്ല. നല്ല കാലത്തിൽ നമ്മള് എല്ലാം മേടിച്ചു പോയി, പിന്നെ ഈ കാലത്ത് മരിച്ചു പോയി അവരെ ചീത്ത വിളിപ്പിക്കുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. അല്ല, ആർക്കും ബോധമൊന്നും ഉണ്ടാകത്തില്ല. ആരെയും പ്രബുദ്ധരാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതറിഞ്ഞുകൊണ്ട് നമ്മളെന്തിനാ ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ്? സംസ്കൃതത്തിൽ പറയും വാചം യമി എന്ന് പറയും. വാചം യമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യാദ് യച്ഛതി ഉപരമതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സംസാരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്ന? ആൾക്കാരെ സംസാരിച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനും നമ്മുടെ ആശയങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാനും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗുരു സംസാരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിർത്താൻ വേണ്ടിട്ട്. മനസ്സിലായി? തുടരാൻ വേണ്ടിട്ടല്ല. ഉപരമതി എന്ന് പറഞ്ഞാൽ നിർത്താൻ വേണ്ടി സംസാരിക്കുന്നവരാണ്. മിതഭാഷയായിരിക്കുന്നു, ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുക. പിന്നെ അപൂർവം ചില സന്ദർഭങ്ങളിലൊക്കെ അല്പം നീണ്ട സംഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ടില്ല എന്നുള്ളതല്ല, പൊതുവെ സംഭാഷണങ്ങളിൽ എന്താണോ കുറുക്കി കുറുക്കി കുറുക്കി ആവശ്യമുള്ള മാത്രം പറയും. മനസ്സിലായോ? അല്ലാതെ ഭാഗവത സപ്താമഹോ ഗീതായജ്ഞമൊക്കെ ഗുരു നടത്തിയിട്ടുണ്ട? അതൊക്കെ നടത്തി ഒരുപാട് പറയേണ്ടി വരും. എന്നെയൊക്കെ പോലെ ഇങ്ങനെ വാര പഠിക്കും. ഗുരു അങ്ങനെയുള്ള ഒരാളല്ല. വാചം യമിയായിരുന്നു, വാക്കിനെ ഉപരമിക്കാൻ വേണ്ടി സംസാരിക്കുക. വാക്കിൽ നിന്ന് ഉപരമിക്കുക എന്നാണ്, വാക്കിൽ നിന്ന് പിന്മാറുക, അതിനു വേണ്ടി സംസാരിക്കുക. അപ്പം വളരെ വാക്യാദിച്ഛതി ഉപരമതി എന്ന് പറയും. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ മിതമായി പറഞ്ഞു. അപ്പൊ മിതമായി പറഞ്ഞുകൊണ്ട് പിന്നെ അന്നത്തെ കാര്യമാണ്. അന്നതൊന്നും എന്താണ് ടി വി ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട്, സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അന്നതൊന്നും വലിയ വിവാദമായില്ല. എന്നാൽ വിവാദമാകാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വിവാദമാവുന്ന എന്ന് ഇന്നാണ് ഇപ്പൊ വിവാദമാവുന്നത്. ഈ ദാമോദരന്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഗാന്ധിജിയെ കണ്ടപ്പോ, ഗാന്ധിജിയെ ഗുരു കാണുന്നത് ഏത് വർഷം? രണ്ടു പണം കണ്ടിട്ടില്ലേ? രണ്ടു പണം കണ്ടിട്ടില്ലേ? 25 വെച്ചോ, അന്ന് ഗുരു പറഞ്ഞതായിട്ട് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മിശ്ര വിവാഹവും മിശ്ര ഭോജനവും ആവശ്യമില്ല എന്ന് ഗുരു പറഞ്ഞതായിട്ട് താമസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗുരുവിന്റെ ജീവിതത്തിൽ എഴുതിയാണ്. ഗാന്ധി ചോദിക്കുന്നു, ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളിൽ ആയിത്തത്തെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് അങ്ങേക്ക് അറിയാമോ? ഇല്ല എന്ന് പറഞ്ഞായിട്ട്. ഗുരു പറഞ്ഞാണോ അല്ലയോ? കാരണം അതിന് വർഷങ്ങൾക്ക് മുമ്പ് സഹോദരനയ്യപ്പന് എഴുതി കൊടുത്തതാണ് എന്താണ് മിശ്രഭോജനത്തെ കുറിച്ച്. 25 എന്തായാലും ഇത് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സഹോദരനയ്യപ്പന് എഴുതി കൊടുത്തിരിക്കുന്നു. എന്ത് എന്തായാലും ശരി, പരസ്പരം വിവാഹവും പന്തി പോകുന്നതിലും ദോഷമില്ലാന്ന് വർഷം, അതേത് വർഷമാണ് പറഞ്ഞത്? 16 എന്റെ ഓർമ്മ. 16 എന്തോ അതിനടുത്തങ്ങാണ്ടാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ ഒരു സന്ദേശം സ്വന്തം കൈപ്പക്ഷത്തിൽ കൊടുത്തയാള് ഗാന്ധിജി എടുത്ത് പറയുന്നൊന്ന് അത് ചോദിക്കാതെ പറയുന്നതായിട്ടാണ്. ഗാന്ധി ചോദിക്കുന്ന ജാതിയെ കുറിച്ചാണ്. ജാതിയെ കുറിച്ച് പിന്നെ എന്താണ് ഇവിടുത്തെ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗുരു പറയുന്നു അറിയാമോ എന്ന് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറയും. ഗുരുവിനറിയത്തില്ലേ? എന്നിട്ട് അങ്ങോട്ട് പറയുന്നു എന്താണ് മിശ്രഭോജനവും ആവശ്യമില്ലെന്നാണ്. ഇതെങ്ങനെ ശരിയാകും? ആദ്യം എഴുതി കൊടുത്ത ഗുരു മറന്നുപോയോ? ഈ ദാമോദരൻ എന്ന് പറയുന്ന ആൾ എന്തിന് ഇത് എഴുതി വെച്ചു? വേറെ ഏതെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ അഭിപ്രായം ഗുരു പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത്? അത് ശരിയാണെന്ന് ഈ രണ്ടാമത് പറഞ്ഞത്. ആദ്യത്തെ ഗുരുവിന്റെ കൈപ്പട എഴുതിയല്ലേ? അല്ല, ഈ ആളും അറിയാമല്ലോ. കാരണം സഹോദരനായപ്പിനെ എഴുതി കൊടുത്തത് സർവർക്കും അറിയാമെന്നുള്ള കാര്യമില്ലേ? അത് രഹസ്യമായ കാര്യമുണ്ടല്ലോ. സഹോദരനായപ്പിന് ഇങ്ങനെ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് സർവർക്കും അറിയാമെന്നുള്ള കാര്യം. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു സംഭാഷണം വന്നു? എന്താണ് മിശ്രമോചനവും മിശ്ര വിവാഹവും ആവശ്യമില്ലെന്നാണ് എന്റെ പക്ഷം. അതെങ്ങനെ? അതെനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പൊ ഗുരുദേവന്റെ സംഭാഷണങ്ങളെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തു വരുന്ന പല കാര്യങ്ങളും ജീവചരിത്രകാരന്മാരൊക്കെ എഴുതിയത് അവരവരുടെ താല്പര്യമായിരിക്കും. ആകാനും വഴിയുണ്ട്. കാരണം അന്ന് എന്താണ് സഹോദരനയ്യപ്പൻ മിശ്ര ഭോജനം നടത്തിയപ്പോഴത്തേക്ക് പുലയനയ്യപ്പനെന്ന് വിധിച്ച് വിളിക്കുകയും നീറ്റും കൂടെ കൊടയുക ചെയ്തത് ഇഴവ പ്രമാണിമാർ തന്നെയാണ്. അതിക്കൂട്ടത്തിലുള്ള ആളാണോ ഇദ്ദേഹം എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അങ്ങനെ വന്ന് സംഭവിച്ചാണ്. പക്ഷെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എനിക്കത് ആശയക്കുഴപ്പം തോന്നിയിട്ടുള്ളതാണ്. എങ്ങനെ ഇത് വന്നു? ഗാന്ധിജി വന്നപ്പോഴും ഈ സംഭാഷണം അത്ര പ്രതിനിധിയോട് സംഭാഷണം നടത്തുമ്പോഴും എല്ലാവരെയും അതിനകത്ത് കടത്തി വിടുകയും അവരുടെ ആശയങ്ങളെ കേൾക്കാൻ അനുവദിച്ചില്ലല്ലോ. പിന്നെ സഹോദരനയ്യപ്പന് ഒരു പരാതി പറയുന്നില്ലല്ലോ. അങ്ങനെയല്ല ഗുരു പറഞ്ഞിരുന്നത്. പരിഭാഷകന്മാര് കൂട്ടിച്ചേർത്താണ്. ആയിരിക്കും അങ്ങനെ. കാരണം അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനിങ്ങനെ എഴുതി? അന്ന് ഞാൻ ഒരു വക്കീലാണ്, ഗോവിന്ദൻ വക്കീൽ. ആരാണ് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അതുകൊണ്ട് അതായത് പറയണം, വിവാദങ്ങൾ ഇതൊക്കെ അന്നും ഉണ്ടാകാമായിരുന്നു. അന്ന് ഇതൊന്നുമില്ല. ഇന്ന് ഇതൊക്കെ എടുത്തിട്ടിട്ട് ഗുരു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർ ഭയങ്കര ഒരു കണക്കിന് നല്ലതാണ്. ഗുരുവിന്റെ ദർശനമൊക്കെ ആൾക്കാർ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് നെഗറ്റീവായി പോകാൻ പാടില്ല. ഒരു നിഷേധാത്മകമായ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യും. ഇപ്പൊ ഈ വന്നതുപോലെ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം പറയുക, അതിനെതിരായിട്ട് SNDP എന്നൊരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. എന്നുവെച്ചാ ഇപ്പൊ സുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞാലും അത് എസ് എൻ ഡി പിയുടെ ഒരഭിപ്രായമായിട്ട് വരും. അത് അങ്ങനെ വരും, പിന്നെ സച്ചിദാനന്ദ സ്വാമിയുടെ വരെ പോവുകയാണ്. പിന്നെ സച്ചിദാനന്ദ പറയുന്നതിന് ആരും കേൾക്കത്തില്ല. എസ് എൻ ഡി പി നേതാക്കന്മാരെക്കാളും വലിയ വിലയൊന്നും സച്ചിദാനന്ദ സ്വാമിക്കില്ല. സച്ചിദാനന്ദ സ്വാമി ഒരു എന്താണ് പൂജനീയതയുണ്ട്, അതങ്ങനെ ഇരുന്നാലേ കിട്ടും, ഇല്ലെങ്കിൽ അതങ്ങ് നഷ്ടപ്പെടും. സൂക്ഷിച്ചിട്ട് ഇവിടെ പോയി പുതിയ ഗവർണർ വന്നല്ലോ, അവര് പോയി സൗഹൃദം നടത്തി. അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. അതൊക്കെ അതിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. ഞാൻ ചെയ്തില്ല എന്നൊക്കെ പറയാം, ഞാനാ അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല.